ഗുരുദേവന്റെ ഏകലോക സിദ്ധാന്തം പലയിടത്തും ഇപ്പൊ എഴുതി കാണുന്നുണ്ട്. ഈ ഏകലോക സിദ്ധാന്തം ഇന്ന് ഗുരു എവിടെ പറഞ്ഞിരിക്കുന്നു? എവിടെയെങ്കിലും ഗുരു ഏകലോക സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ടുണ്ട്? ഗുരു പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഏകലോക സിദ്ധാന്തം ഒന്നും ഗുരു എവിടെ പറഞ്ഞിരിക്കുന്നു? നടരാജ പറഞ്ഞിട്ടുണ്ട്. അതുതന്നെ ഏകലോക സിദ്ധാന്തത്തെ കുറിച്ച് നടരാജു പറഞ്ഞിട്ടുണ്ട്. ശരി, ഞാൻ ചോദിക്കുന്ന ഗുരു എവിടെ പറഞ്ഞിട്ടുണ്ടെന്ന്? ഏകലോക സിദ്ധാന്തം എന്ന് ഗുരു എവിടെ പറഞ്ഞു? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാം. അതെങ്ങനെ എത്തിക്കുന്ന ഒന്ന് എത്തിച്ച്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, അപ്പോ ഇതെല്ലാം ഒന്നാകുന്ന ഏകലോകമാണല്ലോ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് ലോകത്ത് ഒരു ജാതിയാണ്. ജാതിയല്ല, മനുഷ്യജാതി. മനുഷ്യരെന്ന മനുഷ്യൻ, പിന്നെ ഒരു വിശ്വാസം, മനുഷ്യന് ഒരു വിശ്വാസം, അത് പിന്നെ ഒരു ദൈവം. അതായത് ഏതിനാണ് ആവശ്യം? ഒരു ശക്തി വിശ്വസിക്കുന്നു, ശക്തി വിശ്വസിക്കുന്നു. വിശ്വസി ഇന്ത്യ ഉണ്ടാവട്ടെ, ഇല്ലെങ്കിലില്ല. അപ്പൊ അത് വിശ്വാസം. അങ്ങനെയാകുമ്പോ മൊത്തം മനുഷ്യനായി മനുഷ്യത്വത്തിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഇതെല്ലാം ആർക്കും വിദ്വേഷമില്ലാത്ത ലോകം വരുന്ന സമയത്ത് ഏകലോകം. സംസ്ഥാനങ്ങൾ തമ്മിലും ജാതിയും മറ്റും വൈരാഷ്ട്രിയും ഒക്കെ വിദ്വേഷം കൊണ്ട് പരസ്പരം കൊണ്ട് വിദ്വേഷം കൊണ്ടും സ്വർഗ്ഗമൊന്നും പൊളിറ്റിക്കലായ വിഷയങ്ങളും ഇതെല്ലാം ഇങ്ങനെയാണ് സാഹചര്യത്തിൽ ഏകലോകം. അങ്ങനെ ഗുരു പറഞ്ഞിട്ടുണ്ടോ എന്നാ? അത് വ്യാഖ്യാനം എന്നാ പറയാ. ഇനി വന്ന ആൾക്ക് ശിശുമാരി വ്യാഖ്യാനിച്ചാണ് ഏകലോകത്തിന്റെ മഹാർത്ഥാവുന്നുണ്ട്. അതായത് ആദ്യം പറയുന്ന എന്താണ് ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഈ പേഴ്സണാലിറ്റി ടൈറ്റ്, ഇത് മീഡിയം ആകാം, ഹൈ ആകാം, നല്ലതാണ്, ലോവാകാൻ പാടില്ല. പുതിയ പുതിയ ആശയങ്ങളൊക്കെ വരും, പക്ഷെ അത് ടൂ ഹൈ ആയി കഴിഞ്ഞു ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. ഏത് ഈ ഏകലോകം പോലുള്ള ആശയങ്ങളൊക്കെ വരും, അത് ഗുരു പറയത്തില്ല. മനസ്സിലായോ? ടു ആവുമ്പോഴാണ്, ഒരുപാട് ഉയർന്നു പോകുമ്പോഴാണ് എന്താണ് അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോ ഒരാളത്തില് പുരോഗമനമായി ചിന്തിച്ചിട്ട് പറയണം, മനുഷ്യരെല്ലാം ഒന്നാണ്. അതുകൊണ്ട് നമുക്കിനി പോലീസ് സ്റ്റേഷനൊക്കെ അടച്ചുപൂട്ട അതിന്റെ ആവശ്യമുണ്ട്? മനുഷ്യരുള്ള ഒന്നല്ലേ, പിന്നെ ഈ പോലീസ് സ്റ്റേഷൻ എന്നിപ്പോ പറയുകയാണെങ്കിൽ അതിലെന്താ കുഴപ്പം? പോലീസ് സ്റ്റേഷനൊക്കെ അടച്ചുപൂട്ടാന്ന് പറയേണ്ട ഒരാള് എന്നുവെച്ചാൽ അത് പ്രായോഗികമാണ്. അതുപോലെയാണ് ഈ ഏകലോകം എന്ന് പറയുന്നതും എന്താണ് ഇപ്പൊ പ്രായോഗികമായൊരു കാര്യമുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഇതിന്റെ ചിന്ത എന്ന് പറയുന്നത് വളരെ പഴക്കമുള്ളതാണ്. പുതിയ ആരും പറയുന്ന സ്റ്റോയിസം എന്ന് പറഞ്ഞൊരു ചിന്താഗതിയുണ്ട്. സ്റ്റോയിക്സുകളെന്ന് പറയും. അത് കോമൺ ഇറക്കി 300 വർഷം മുമ്പ് ഒരു ഗ്രീക്ക് ചിന്തകൻ അവതരിപ്പിച്ചതാണ്. അപ്പോ ആ വ്യക്തി ആരെന്ന് പോലും ഇന്ന് വ്യക്തമായി ധാരണയില്ല. പക്ഷെ ചിന്താഗതി ഇന്നുണ്ട്. അവർക്കങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു ഏകലോകം. ഏകലോകം എന്ന് പറയുമ്പോ പക്ഷെ അതുകൊണ്ട് പിന്നെ എത്ര കാലം കഴിഞ്ഞു ഏകലോകമായ. പിന്നെ ഏകലോകത്തിനൊരു പ്രധാനമായ അവതാരകനാണ് കാന്റ്. കാന്റ് പറഞ്ഞ ഇപ്പോ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകൾ കൂടിച്ചേർന്ന ഒരു ഫെഡറൽ സംവിധാനമാണ്. ഓരോ സ്റ്റേറ്റുകൾക്കും സ്വയം ഭരണമുണ്ട്, എന്നാൽ എല്ലാം കൂടെ ചേർന്നൊരു പൊതുഭരണം. ഇതുപോലെ ഈ രാജ്യങ്ങൾക്കെല്ലാം ഒരു ഫെഡറൽ സംവിധാനം വന്നാൽ ഏകലോകമാകും. അതിന്റെ പ്രയോജനം പറഞ്ഞത് യുദ്ധങ്ങൾ എല്ലാം ഒഴിവാകും. അങ്ങനെ ചില പാശ്ചാത്യ പലരും ഇതുപോലെ വേറെ പലരും പറഞ്ഞിട്ടുണ്ട് ഏകലോകം എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ട്. അപ്പോ അങ്ങനെ ചിന്തിക്കുക, ചിന്തകന്മാര് ഈ പറയുന്ന ഓപ്പൺനെസ് വളരെ കൈയാവുമ്പോ പല ആശയങ്ങളും കൊണ്ടുവരും. പക്ഷെ അതൊന്ന് താൽക്കാലികമായി പ്രായോഗികമാകുന്ന കാര്യങ്ങള് പറയാതൊക്കെ ഇനി ഭാവിയിൽ എന്നെങ്കിലും ഒരു കാലത്ത് അതിൽപ്പെടാന്നൊന്നുമില്ല. പക്ഷെ തൽക്കാലം എന്ത് വരും, പല പല പ്രശ്നങ്ങളുണ്ട്. അതിനെ തുടർന്നാണ് ഈ ആശയം ഇങ്ങനെ കോളിക്കൂടി വന്നപ്പോഴാണ് 1945 യുണൈറ്റഡ് നേഷൻസ് ഉണ്ടാവുന്നത്. അപ്പോ ലോകത്തിന് എല്ലാത്തിനെയും കൂടെ എന്താണ് ഒരു കൺട്രോൾ ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി. പക്ഷെ അത് ഉണ്ടാക്കി വന്നപ്പോഴാണ് അതിന്റെ വൈഷമ്യങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ മറ്റൊന്ന് വന്നാണ് IMF. അതുപോലെ ഇന്റർനാഷണൽ ട്രേഡ് ഓർഗനൈസേഷൻ, പിന്നെ എന്താണ് ലോക കോടതി, മനസ്സിലായോ, ലോകത്തെല്ലാത്തിനും വേണ്ടി കോടതി. ഇങ്ങനെയുള്ള പല സംവിധാനങ്ങളും കൊണ്ടുവന്നു. അത് പിന്നെ വന്നു വന്നു പിന്നീട് യൂറോപ്യൻ യൂണിയൻ എല്ലാം കൂടെ കൂടിച്ചേർന്നു ഒരു പ്രത്യേക ഇതുണ്ടാക്കി. ഇതൊക്കെ ഈ എല്ലാം ഒന്നാക്കണം എന്നുള്ള ഒരു ആശയത്തിൽ നിന്ന് വന്നതാണ്. പക്ഷെ ഇതിനകത്തുള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ അത് ഒരു പ്രായോഗികമായ കാര്യമല്ല. ഈ അടുത്ത കാലത്തൊന്നും അതിനകത്ത് പല വിഷയം എന്താണ് ഓരോ മതത്തിൽ വിശ്വസിക്കുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള സെക്സർ ഒപ്പൊക്കെ അവർ മുസ്ലിം രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ് ചെയ്തത്. അപ്പൊ പല സംവിധാനങ്ങളും ഉണ്ടല്ലോ. ഇപ്പൊ തന്നെ ഏതെല്ലാം ഇപ്പൊ നമുക്ക് പല യൂണിയനുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ഇപ്പൊ ഒന്നും നടന്നില്ല ഒരു വലിയ സമ്മേളനം. എന്തായിരുന്നു മഹാസമ്മേളനം? ഇന്ത്യ കൂടിച്ചേരുന്ന കുറെ രാജ്യങ്ങളുടെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ വർഷം വിശദമായിട്ട് നടന്നില്ല ഡൽഹിയിൽ വെച്ച്. അങ്ങനെ പല എന്താണ് പല രാജ്യങ്ങളും കൂടിച്ചേർന്ന ബ്രിക്സ് കുറെ രാജ്യങ്ങൾ കൂടിച്ചേർന്ന നാറ്റോ അങ്ങനെ ഒരു സഖ്യമുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചതിന് ശേഷം മുസ്ലിം രാജ്യങ്ങളെല്ലാം കൂടിച്ചേർന്ന ഒരു സഖ്യം ഉണ്ടായി. അതിപ്പോ രൂപീകൃതമായി മുസ്ലിങ്ങൾക്കെല്ലാം കൂടി ചേർന്ന്. ഇതിനെല്ലാത്തിനും പ്രശ്നം വരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനകത്ത് കൾച്ചറലായിട്ടുള്ള വ്യത്യാസം വരും, പൊളിറ്റിക്കലായിട്ടുള്ള വ്യത്യാസം വരും, പിന്നെ പ്രാദേശികമായ വ്യത്യാസങ്ങൾ വരും, എക്കണോമിക്സിൽ വ്യത്യാസം വരും. യൂറോപ്യൻ യൂണിയൻ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം ഇംഗ്ലണ്ട് ബ്രിട്ടീഷുകാരെ അതിൽ ചേർന്നു, പിന്നെ അവരതിൽ നിന്ന് പുറത്തുപോയി. കാരണം അവർക്ക് എക്കണോമിക്കലായിട്ട് അത് നഷ്ടമാണ്. അവർ പറയും അവർ സമ്പന്നരാണ്, മറ്റവരുടെ കൂടെ ചേർന്ന് നിന്ന് കഴിഞ്ഞിട്ട് ഒരു സമ്പന്നൻ മറ്റുള്ളവരുടെ കൂടെ ചേർന്നിട്ട് സ്വത്ത് വിഭജിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് നഷ്ടം വരുമെന്നുള്ളത്. യു എൻ ഉണ്ടായി കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു, അന്നത്തെ വൻ ശക്തികളാണ് ചേർന്ന് മീറ്റോ എന്ന് പറയുന്ന ഒരു പവർ ഉണ്ടാക്കി. എന്നുവെച്ചാൽ അവര് ചെറിയ രാജ്യങ്ങളും വലിയ രാജ്യങ്ങൾക്കും തുല്യ അവകാശം അവർ അംഗീകരിക്കാൻ തയ്യാറായില്ല. ഞങ്ങൾ വലിയ രാജ്യങ്ങളാണ്, ഞങ്ങൾക്ക് പ്രത്യേക അവകാശം വേണം. എന്നുവെച്ചാൽ ചെറിയ രാജ്യങ്ങളെ അവര് മീറ്റോ ചെയ്ത് തള്ളികളെ തുല്യ അവകാശമില്ല. അപ്പൊ തുല്യ അവകാശമില്ല എന്ന് വെച്ചാൽ ദരിദ്ര രാഷ്ട്രം കൊണ്ട് ചെറിയ രാജ്യങ്ങളുണ്ട്. അതുപോലെ അമേരിക്ക എന്ത് ചെയ്യും, കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രായേലിനെതിരായിട്ട് സെക്യൂരിറ്റി കൌൺസിലിൽ പ്രമേയം കൊണ്ടുവന്നു അമേരിക്ക വീറ്റോ ചെയ്തു. അപ്പൊ ബാക്കിയുള്ള മുഴുവൻ പേരും കൂടി ചേർന്നാലും ശരി, ഒരൊറ്റ അമേരിക്ക വിചാരിച്ച തീർന്നു. IMF-നെ കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് അമേരിക്കയെ പോലെയുള്ള വൻകിട രാഷ്ട്രങ്ങളുടെ താല്പര്യമാണ് നോക്കുന്നത്, അവരുടെ പണമാണ് കൂടുതൽ. ഈ ചെറിയ രാജ്യങ്ങളെയൊന്നും അവർ പരിഗണിക്കത്തില്ല, അവർക്ക് വേണ്ടിയൊന്നും ചെയ്യത്തില്ല. ഇങ്ങനെ ഒരുപാട്. പിന്നെ മതം ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. മുസ്ലിങ്ങൾ എന്താ പറയുന്നത്? ലോകം മുഴുവൻ ഉമ്മത്തിന്റെ കീഴിലുള്ളതാണ്. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിസം, അതിന്റെ കീഴിൽ വരണമെന്നാണ് അവര് പറയുന്നത്. ക്രിസ്ത്യാനികൾ എന്താ പറയുന്നത്? ഇതെല്ലാം ക്രിസ്തുവിന്റെ ശരീരം എന്നാണ്, എല്ലാം ക്രിസ്തു ശരീരമാണെന്നാണ് അവരുടെ തിയറി. അപ്പോ ഇങ്ങനെ ഇനി ക്യാപിറ്റലിസം ഒരു ഭാഗത്ത് എന്ന് പറയുന്നു, എല്ലാം ക്യാപിറ്റലിസത്തിന്റെ കീഴിൽ. മറ്റൊരു ഭാഗത്ത് സോഷ്യലിസം നിന്നുകൊണ്ട് പറയുന്നു, വേറെ ഭാഗത്ത് കമ്മ്യൂണിസം നിന്നുകൊണ്ട് പറയുന്നു, അതിന്റെ പല ഭേദങ്ങൾ പറയുന്നു. ഞങ്ങളുടെ അധീനത വരണം. അപ്പൊ ഏകലോകം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായ കാര്യം ഇത് തന്നെയാണ്. ഇപ്പൊ ഇന്ത്യ ഒരു രാജ്യം, ഇന്ത്യയുടെ കൾച്ചറൽ ഐഡന്റിറ്റി വേറെയാണ്. അപ്പോ ഇന്ത്യ മറ്റുള്ള എല്ലാ രാജ്യങ്ങളെയും കൂടി ചേർന്ന് ഒന്നാവുമ്പോ ഇന്ത്യയുടെ കൾച്ചറൽ ഐഡന്റിറ്റി ഉപേക്ഷിക്കേണ്ടി വരും. അത് ഇന്ത്യക്കാർ തയ്യാറാവും. അവരെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും എല്ലാം ഉപേക്ഷിക്കാൻ അവർ തയ്യാറാവും, വേറെ സ്വീകരിക്കാൻ തയ്യാറാവും. ഇതെല്ലാ രാജ്യങ്ങൾക്കും ഈ പ്രശ്നമുണ്ട്. അത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. പിന്നെ ഇനി അതെല്ലാമൊക്കെ പോട്ടെ, ഈ രാജ്യങ്ങളെല്ലാം കൂടെ കൂടി ചേർന്നിട്ട് ഒരു ഭരണ സംവിധാനം കൊണ്ടുവരികയാണ്. എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി UN സങ്കല്പിച്ചതുപോലെ നടന്നില്ല. എന്നാലും അതുപോലെ ഒരു ഭരണ സംവിധാനം കൊണ്ടുവന്നു യുദ്ധങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ മേളിൽ വേറൊരാളും ഇല്ലാതെ വരും. അതിന്റെ മേളിൽ വേറെ ആരും ഇല്ലാതെന്ന് കഴിഞ്ഞാൽ അവിടെ ഏകാധിപത്യം വരും. ഒരു ഏകാധിപതി എന്ത് ചെയ്യും? ലോകം മുഴുവൻ ഭരിക്കും. അതൊക്കെ മനുഷ്യന്റെ അടിസ്ഥാനപരമായ സവിശേഷതകളാണ്. ഏകാധിപത്യവും മറ്റും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അധികാരം, ഒരു ചെറിയ അധികാരം മതി. നിങ്ങളിപ്പോ അടുക്കളയിലെ താക്കോൽ ഏൽപ്പിച്ചാ മതി, ഇതൊന്നും നോക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചാ മതി, അവിടെ ആദ്യം പിടിച്ചുകൊണ്ട് അവിടെ വയ്ക്കും. ഞാനാണ് എന്റെ അധികാരി, നീ ആരുടെ അങ്ങോട്ട് കയറാൻ? മനുഷ്യന്റെ ഒരു പ്രവണതയാണത്, ഏകാധിപത്യം. ലോകത്തെ മുഴുവൻ ഒരു ബോഡി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ലോകത്തിന്റെ ഏകാധിപതിയായ അവരെ പിന്നെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവരെ വേണ്ട, അതൊക്കെ മനുഷ്യന് അവന്റെ എന്താണ്. പൊതുവെ അങ്ങനെ വരും. നല്ല മനുഷ്യരില്ല എന്നുള്ളതല്ല, പക്ഷെ പൊതുവെ അധികാരം കൈ കെട്ടി കഴിയുമ്പോഴത്തേക്ക് അതൊന്നും എന്താണ്, ഒന്ന് പ്രയോഗിക്കാനും മറ്റുള്ളവരെ തന്റെ പരിധിയിൽ നിർത്താനും ഒക്കെ ഉള്ള ഒരു പ്രവണത എല്ലാ മനുഷ്യനും ഉണ്ട്. പിന്നെ അത് മാറണമെന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞില്ലേ, ആ പ്രവണത നമ്മളിരിക്കുന്ന 40%. പിന്നെ ഈ പറയുന്ന പേഴ്സണാലിറ്റി ട്രേറ്റ്സുകളെ ഒരാള് വളർത്തിക്കൊണ്ടുവന്ന് വേണമെങ്കിൽ അതിനെ നിയന്ത്രിക്കാമെന്നുള്ളതേ ഉള്ളൂ. 40% ഉണ്ട് എല്ലാ മനുഷ്യൻ. എന്തുകൊണ്ട്? ഇതൊക്കെ സർവൈവൽ ട്രേറ്റ്സുകളാണ്. മനുഷ്യൻ അതിജീവിക്കുന്നതിന് വേണ്ടി അവന്റെ ജീനിൽ വന്നു കഴിഞ്ഞ സംഗതികളാണ് ആധിപത്യം. അതുകൊണ്ട് അത് പൂർണ്ണമായി ഇല്ലാതാക്കാൻ പറ്റത്തില്ല. പക്ഷെ അതിനു വേണ്ടിയിട്ടാണ് ഈ ആധുനിക സൈക്കോളജിയൊക്കെ ശ്രമിക്കുന്നത്, അത് ഒരു വ്യക്തിയിൽ നിന്ന് മാറ്റിയെടുക്കാൻ. ഇപ്പൊ എന്റെയിൽ 40% ഇരിക്കുന്നുണ്ട്, എന്റെയിലും താക്കോൽ കിട്ടിക്കഴിഞ്ഞാൽ അത് വരില്ല എന്നുള്ളതിന് യാതൊരു ഉറപ്പില്ല. വരാനാണ് കൂടുതലും ചാൻസ്, വരുന്നതിന് കൂടുതൽ ചാൻസാണ്. പിന്നെ ഈ പറയുന്ന ഒരു പേഴ്സണാലിറ്റി ഗ്രോത്ത് ഒരാൾ ആഗ്രഹിക്കുന്നത് വളരെ കുറവ്. അതുകൊണ്ട് ഏകലോകം എന്ന് പറയുന്നത് തികച്ചും അപ്രായോഗികമായ ഒരു ആശയമാണ്. ഇതുവരെ പരീക്ഷിച്ച് എല്ലാ സ്ഥലങ്ങളിലും അത് പിന്നെ ഒരു പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നാൽ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിന് അതിനാണ് ഇപ്പോൾ ഗ്ലോബൽ ഏജ് എന്നും ഗ്ലോബലൈസേഷൻ എന്നും എല്ലാം പറയുന്നത്. ഇപ്പൊ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനുണ്ട് ഇവിടെ. എന്ന് വെച്ചാൽ ഈ രാജ്യങ്ങൾ പരസ്പരം എങ്ങനെ ട്രേഡ് നടത്തണം, അതിനൊക്കെ നിയമങ്ങളുണ്ട്. പക്ഷെ അമേരിക്ക ഇന്ത്യയുടെ പേരിൽ 50% ടാക്സ് ഏർപ്പെടുത്തിയപ്പോ നമ്മൾ പരാതി കൊടുത്ത് വേൾഡ് ഓർഗനൈസേഷന്. അവര് പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? അമേരിക്ക പറയുന്നത് നടക്കത്തുള്ളൂ. ഇനി അത് മാറ്റണമെങ്കിൽ ആര് വിചാരിക്കണം? അമേരിക്ക വിചാരിക്കണം. അതാണ് പ്രശ്നം. അപ്പോ അങ്ങനെ ഒരു ബോഡി ഉണ്ടായിട്ട് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള തർക്കങ്ങൾ വന്നാൽ, കാരണം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്നു. ഇപ്പോൾ ഇംഗ്ലണ്ടും ബ്രിട്ടീഷുകാരും ഇന്ത്യയും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. ഇത് ആരെങ്കിലും ഏകപക്ഷീയമായിട്ട് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാകത്തില്ല. അതിനു വേണ്ടിയിട്ടാണ് അവിടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഉള്ളത്. അവിടെ പരാതി കൊടുക്കുക, അവർ പരിശോധിക്കും, വിധിക്കും. പക്ഷെ അംഗീകരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ ശക്തന്മാർക്ക് അംഗീകരിക്കേണ്ട കാര്യമില്ല, ദുർബലന്മാർ അംഗീകരിക്കേണ്ടി വരും. എന്നുവെച്ചാൽ അമേരിക്കയിൽ അങ്ങ് ഏർപ്പെടുത്തി, അത് ഏർപ്പെടുത്തിയുകൊണ്ട് അമേരിക്ക കാര്യമായ നഷ്ടമൊന്നും വരാനില്ല. പക്ഷെ ഇന്ത്യ ഇപ്പൊ എങ്ങനെയെങ്കിലും ട്രംപിന്റെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് ഭയങ്കരമായ ലോബിയിങ്ങും അതും ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അയാളെ ഒന്ന് മാറ്റാം. കാരണം അത് കൂടുതൽ ബാധിക്കുന്നവരെ, ഇന്ത്യയിലെ പാവപ്പെട്ടവന്റെ തൊഴിലാളികളെയും അവരെയൊക്കെയാണ് ബാധിക്കുന്നത്. അപ്പോൾ ഈ ഏകലോകം എന്ന് പറയുന്ന ഒരു ആശയം നല്ലതാണെങ്കിലും അത് എന്താണ്, അപ്രായോഗികമായ ഒരു ആശയമാണ് ഇപ്പോൾ. അത് ഇത് ഈ പറയുന്ന പോലെയാണ്. എന്താണ്, പോലീസ് സ്റ്റേഷനെല്ലാം അടച്ചു കൂട്ടാം, അല്ലെങ്കിൽ അതിർത്തി നിൽക്കുന്ന പട്ടാളക്കാരെല്ലാം നമുക്ക് ഇനി മാറ്റാം ഏകലോകം എന്നൊക്കെ പറയുന്ന പോലെ ഇന്ന് തികച്ചും അപ്രായോഗികമായൊരു കാര്യമായിട്ടാണ് ഇന്ന് വരെ നിൽക്കുന്നത്. എന്നാൽ ഗ്ലോബലൈസേഷൻ പോലെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ട്രേഡിലും മറ്റുമൊക്കെ എല്ലാ രാജ്യങ്ങളുടെയും വിപണികൾ എല്ലാവർക്കും തുറന്നു കൊടുക്കുക എന്നൊക്കെ പറയുന്ന നയങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഗട്ട് കരാറൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ചൈന ഇന്ത്യയിലൊരു ഒന്നുകൊണ്ട് ഇറക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നങ്ങനെ അത് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ അത് അംഗീകരിച്ചിരിക്കുകയാണ്. ട്രേഡ് അഗ്രിമെന്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഭാഗികമായി വരുമെങ്കിലും ഏക ലോകമെന്നുള്ളവരില്ല. ഇപ്പോൾ ലോകത്തെ ഒന്നാക്കുന്നതാണ് ഇന്നത്തെ ഡിജിറ്റലിസം എന്ന് പറയുന്ന ലോകത്തെ ഒന്നാക്കുകയാണ്. കാരണം എല്ലാ മനുഷ്യരും എല്ലാവരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, എല്ലാ തരത്തിലും അതിലൂടെ എല്ലാ തരത്തിലും ട്രാൻസാക്ഷൻ നടക്കുന്നു. അമേരിക്കക്കാരന്റെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മളിവിടെ സാധനം വാങ്ങുന്നു, അതെല്ലാം അങ്ങനെയൊക്കെയുള്ള ഡിജിറ്റൽ ഇതില് വരുന്നുണ്ടെങ്കിലും ഓൺലൈൻ ട്രേഡിംഗ് ഉണ്ട്. ഗൂഗിൾ വരുന്നതിനുള്ള ഓൺലൈൻ ട്രേഡിംഗ് അതൊക്കെ വ്യാപാരികളില്ല. അപ്പൊ അതും അങ്ങനെ കൊണ്ടില്ല. അമേരിക്ക ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് കുരുമുളക് വന്നിട്ടുണ്ട്. ഈ കുരുമുളക് അറിയത്തുള്ള അമേരിക്കയിൽ നിന്ന് കുരുമുളക് കാണാത്ത പെപ്പർ അമേരിക്കയിൽ നിന്ന് മേടിക്കാൻ പറ്റും, അറിയുന്നില്ല. അപ്പൊ അതുപോലെ പെട്രോളിയം അതും എടുത്ത് മേടിക്കാൻ പറ്റും. അങ്ങനെ അത് അതിനാദ്യം ഓൺലൈൻ എന്ന് പറയുന്നത് വരുന്നത് നെറ്റ് വന്നതിന് ശേഷമാണ്. അതിന് ഓൺലൈൻ ഒന്നും ട്രേഡിംഗ് ഉണ്ടായിരുന്നു. ട്രേഡിംഗ് പണ്ടേ ഉണ്ട്, ക്രിസ്തുവിന് മുമ്പേ ഉണ്ട്. അത് തന്നെ ഓൺലൈൻ എന്ന് പറയുന്ന ഓൺലൈൻ എന്ന് പറയുന്നത് വരുന്ന ഇപ്പോ നെറ്റ് കണ്ടുപിടിച്ചതിന് ശേഷമാണ്. അതിന് മുമ്പ് ട്രേഡിംഗ് എന്ന് പറയുന്നത് പണ്ടേ ഉള്ളതല്ലേ. പണ്ട് ആൾക്കാർ കപ്പലിലും അതിലൊക്കെ മുമ്പ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് എങ്ങനെയാണ് ചെയ്യുന്നത്? എക്സ്ചേഞ്ച് വഴി മെഡിക്കൽ ഓൺലൈൻ ഒന്നും നെറ്റിന് ശേഷം വന്നാണ്. ഞാൻ എന്താ ഇവിടെ ഓൺലൈൻ വരുന്നത്? ആ പദം പറയുന്ന എന്താണ് അത് പറ. അതിനു മുമ്പ് ട്രേഡ് എന്ന് പറയുന്ന മുമ്പും ഉണ്ടായിരുന്നു. ട്രേഡ് എന്ന് പറയുന്നത് പണ്ടേ ഉണ്ട് മനുഷ്യന്. പഴയ ബാർട്ടർ സിസ്റ്റം മുതൽ തുടങ്ങിയ അന്നേ ഉണ്ട് ട്രേഡിംഗ് എന്ന് പറയുന്നത് പണ്ടേ ഉണ്ട്. ഫോൺ ഉപയോഗിച്ച് ഞാൻ ട്രേഡ് ചെയ്യും, അതിന്റെ പേര് ഫോൺ ഉപയോഗിച്ചാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് ബി എസ് എൻ എല്ലിന്റെ നമ്മൾ ലാൻഡ് ലൈൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. എക്സ്ചേഞ്ച് വിളിച്ചു പറയാണ് നോക്ക, അതങ്ങനെയാണല്ലോ. അതായത് ഈ ഫോൺ വരുന്നതിന് മുമ്പ് കത്തുകളിലൂടെ ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്ന എഴുത്തുകൊണ്ട്. ഒരേ സ്ഥലത്ത് മേടിക്കാൻ കഴിയും. പിന്നെ ഫോൺ വന്ന് ഫോൺ ഉപയോഗിച്ച് കച്ചവടം നടത്തിയോ? സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നെറ്റ് വന്നതിന് ശേഷമാണ് സോഫ്റ്റ്വെയർ. അതിനുമ്പോ എവിടെ സോഫ്റ്റ്വെയർ? എല്ലാവരും കമ്പ്യൂട്ടർ വരുന്നതിനാണ് ഈ പറയുന്ന നെറ്റ് എന്ന് നമുക്ക് കമ്മ്യൂണിക്കേഷനെ കമ്മ്യൂണിക്കേഷൻ മാറി വരുന്നതനുസരിച്ച് ട്രേഡും മാറി വരുന്നു. ആ അതനുസരിച്ച് ട്രേഡ് നടന്നുകൊണ്ടിരുന്നു. എന്നുവെച്ചാൽ ആദ്യം ടെലഗ്രാമായിരുന്നു, പിന്നെ ടെലിഫോൺ ആയി, അതിനു തപാലായിരുന്നു, ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. അതെന്താ? പക്ഷെ ഓൺലൈൻ എന്ന് പറയുന്നത് നെറ്റ് വന്നതിന് ശേഷം, നെറ്റ് വന്നപ്പോ എന്തായാലും ഓർത്തിട്ട് പറഞ്ഞ ജിയോജിത്ത് ട്രെയിനിൽ പോയാൽ അതല്ല, അല്ലാണ്ട് ചെയ്യാതെ ഇപ്പൊ കേരളത്തിൽ ഇരുന്ന് പഠിക്കാം. അമേരിക്കയിൽ ഇന്റർനെറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം മ്യൂച്വൽ ഫണ്ടിന്റെ കാര്യമാണോ അറിയുന്നത്? ജിയോജിത്ത് ചെയ്യുന്ന അതാണ് മ്യൂച്വൽ ഫണ്ട്. ഏകലോകം എന്ന് പറയുന്നത് ഗുരു അങ്ങനെ പറഞ്ഞിട്ടില്ല, എന്നാൽ അപ്രായോഗികമാണെങ്കിലും അങ്ങനെ ഒരു ആശയം പഴയകാലം മുതലേ ഉണ്ട്. അത് ഗുരുവിന്റെ പേരിൽ പറഞ്ഞു വരുത്തുന്നത് എന്തിനാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാകും. ഗുരു പറയാത്ത ഒരു കാര്യം അതെ, എന്താണ് ഗാരി ഡേവിഡ് എന്ന് പറയുന്നൊരു അയാള് പണ്ട് ഫൈറ്റർ പ്ലെയിന് പൈലറ്റ് ആയിരുന്നു. പിന്നെ അയാള് രണ്ടാം ലോകമായുദ്ധം കഴിഞ്ഞ് അയാൾക്ക് വലിയ പശ്ചാത്തലം ഉണ്ടായി. കപ്പലിൽ സഞ്ചരിക്കുമ്പോ രണ്ടും കൂടെ കണ്ട്, അപ്പൊ അതിരുകളില്ലാത്ത ഒരു ലോകം എന്നുള്ളത് ഒരു ഒരു ഉട്ടോപ്യൻ ഐഡിയ, ഒരു സ്വപ്നം. അത് വെച്ചിട്ട് എന്ത് ചെയ്തു അയാള് നടായതിലുടനെ എന്താണ് ഈ ഏകലോകം എന്നൊക്കെ പറഞ്ഞ് പാസ്പോർട്ട് ഉണ്ടാക്കി ഇയാളെ അതും കൊണ്ടുപോയി ഇയാളെ പിടിച്ച് ജയിലിലിട്ട് ഇയാള് ഒരുപാട് കാലം ജയിലിൽ കിടക്കേണ്ടി വന്നു. ഇന്ന് ഇയാള് പാസ്പോർട്ട് ഇല്ലാതെ, ഇന്നിപ്പോ പല രാജ്യങ്ങളും അറൈവൽ ലോൺ വിസയൊക്കെ ഉണ്ട്, പിന്നെ പാസ്പോർട്ട് ഇല്ലാത്ത എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ വിസ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് പല രാജ്യങ്ങളിലും പോകും. അമേരിക്കയുടെ പാസ്പോർട്ട് ഉപയോഗിച്ചിരുന്ന വിസയില്ലാതെ പല രാജ്യങ്ങളിലും ഒരുപാട് രാജ്യങ്ങളിൽ പോകും. പക്ഷെ പാസ്പോർട്ട് ഇല്ലാതെ ചെന്ന് കഴിഞ്ഞാൽ പൊക്കിയെടുത്ത് അകത്തിടും, വിസ വേണമെന്നില്ല. അതുപോലെ ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ നടാജൊരു പാസ്പോർട്ട് എഴുതി കൊടുത്തെന്ന് പറഞ്ഞാൽ അത് വേറും ഇതാണ് ഉട്ടോപ്യൻ ഐഡിയ എന്ന് പറയും. യാതൊരു പ്രായോഗിക ബുദ്ധി ഇതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ എന്താണ് ഹൈ ട്രേഡ്സില് ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ് എന്നത് ടൂ ഹൈ ആയി പോയാൽ ഇങ്ങനെയുള്ള ആശയങ്ങൾ വരും. അതായത് നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ ഒരിക്കലും യോജിക്കാത്ത ആശയങ്ങൾ, അപ്രായോഗിക ആശയങ്ങൾ വരികയും അത് അടുത്ത കാലത്തൊന്നും നടപ്പിലാകത്തില്ല, ഭാവി നടപ്പിലാവുമായിരിക്കും എന്നുള്ളതല്ലാതെ അത് അതൊരു പ്രായോഗികത ഇല്ല, നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് ഗുരു ഏകലോക സിദ്ധാന്തം പറഞ്ഞെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അത് അങ്ങനെ ഒരാശയം ഗുരു പറഞ്ഞു. പക്ഷെ ഈ നടായ ഗുരുവിന്റെ ആ കാലഘട്ടത്തിലൊക്കെ ഈ ഏകലോകം എന്ന് പറയുന്നതിന് കാന്റെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നീ ഒന്ന് രണ്ട് ലോക മഹായുദ്ധങ്ങളൊക്കെ നടന്നപ്പോ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെ ചിന്തിച്ചതിന്റെ കൂട്ടത്തിലാണ് യു എൻ ഒക്കെ വന്നതും. അതുപോലെ തന്നെ യു എൻ വന്നിട്ട് യുദ്ധം നടന്നു, അത് മറ്റൊരു കാര്യം. അങ്ങനെയൊക്കെ വന്നത് ഒരു മനുഷ്യൻ മാറി ചിന്തിച്ചു എന്നുള്ളതാണ്. പക്ഷെ അത് അപ്രായോഗികമായ ഒരു ആശയം ഗുരുവിന്റെ പേരിൽ പ്രചരിപ്പിക്കണമോ എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്. അതെന്തിനു പറയണം, നടക്കാത്ത ഒരു കാര്യമില്ല. പിന്നെ ഒരു മതം എന്ന് പറയുന്ന കാര്യം തന്നെ ഗുരു പറഞ്ഞിട്ടുണ്ട്. ഒരു മതം എന്ന് പറഞ്ഞ എന്തിനു വേണ്ടിയിട്ടാണ്? മതകലഹം ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞാണ്. അല്ല, മതങ്ങളെല്ലാം കൂടി ചേർന്ന് ഒരിക്കലും ഒന്നാകാനൊന്നും പോകുന്നില്ല. മനസ്സിലായോ? അത് പറയുന്നത് എന്താണ്, ഈ എഗ്രിയബിൾനെസ് എന്ന് പറയും, അതിന്റെ ഭാഗമായി വരുന്നതാണ് ഇന്റർഫെയ്ത്ത് ഡയലോഗ്. എല്ലാ മതക്കാരും പരസ്പരം സംസാരിക്കുക, കലഹങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, യോജിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പേഴ്സണാലിറ്റി ട്രേറ്റ്സിന്റെ ഭാഗമായി വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഗുണമുണ്ട്. ഒരു വിഭാഗം തീവ്രമായി നിൽക്കുമ്പോഴും മറ്റൊരു വിഭാഗം കലഹമില്ലാതെ മനുഷ്യർ ഒരുമിച്ച് കഴിയണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഗുരു ഈ മാപ്പിള ലെവലൊക്കെ കഴിഞ്ഞപ്പോൾ മതങ്ങൾ കലഹമില്ലാതിരിക്കണ, ഇത്രയും വലിയ കലാപമൊക്കെ ഇവിടെ നടന്നപ്പോൾ മതങ്ങൾ പരസ്പരം അടികൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മതം എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി സർവമത സമ്മേളനം എന്ന് പറയുന്നതാണ് ഇന്റർഫെയ്ത്ത് ഡയലോഗാണ്. ദി എഗ്രിയബിൾനെസ് എന്ന് പറയുന്ന പേഴ്സണാലിറ്റി ട്രേറ്റിന്റെ ഒരു ഹൈ ലെവലാണ്. അപ്പം എല്ലാവരോടും സംസാരിക്കാൻ കഴിയുക എന്ന് പറയും. അത് വളരെ ലോ ആണെങ്കിൽ എന്ത് ചെയ്യും? അവിടെയാണ് മത തീവ്രവാദം വരും. തീവ്രവാദം അവിടെ ആയിരിക്കുന്നു. അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റും. തീവ്രവാദപരമായി മറ്റൊരു മതത്തെ ശത്രുവായി കാണാനേ പറ്റും. അപ്പോൾ ഹിന്ദുക്കളുടെ ഇടയിലായാലും ശരി, ക്രിസ്ത്യാനികളുടെ ഇടയിലായാലും ശരി, മുസ്ലിങ്ങളുടെ ഇടയിലായാലും മറ്റു മതങ്ങളോട് തീവ്രമായ നിലപാടെടുക്കുന്ന ആൾക്കാരുണ്ട്. അവരത് മാറത്തില്ല. ആ മതക്കാരൻ വേണ്ട, നമ്മൾ മതി, ഇങ്ങനെ ഉള്ള ഒരു ചിന്ത. വടക്കേ ഇന്ത്യയിലൊക്കെ ഇപ്പോഴും ഉണ്ട്, വളരെ തീവ്രമായിട്ട് കൊല്ലുന്നുണ്ട് മുസ്ലിങ്ങളെയൊക്കെ. എന്തെങ്കിലും പേര് പറഞ്ഞ് അടിച്ചു കൊല്ലും ഹിന്ദുക്കൾ. ഇനി ഹിന്ദുക്കളെ അവസരം കിട്ടിയാൽ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷം കൊടുത്ത് അവരും കൊല്ലും, തിരിച്ചും കൊല്ലും. എന്തുകൊണ്ടത്? തീവ്രവാദം ഉള്ളതുകൊണ്ടാണ്. അത് ഈ അടിസ്ഥാനപരമായി ഈ മതം തലക്ക് പിടിച്ചു കഴിഞ്ഞ അവര് അങ്ങനെ ഒരു വിവേചനം കാണിക്കും. ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് ഫസ്റ്റ് ഡേയില് നമ്മള് രണ്ട് സൂപ്പർവൈസറാണ്. ഞാൻ ചെന്ന് അയാളൊരു ഈജിപ്ഷ്യനാണ്, അയാള് എക്സൽ ലെറ്ററിംഗ് ആയിരിക്കും, അതിന് റിട്ടയർ ആയിട്ട് വന്നതാണ്. അദ്ദേഹം വന്നിട്ട് എന്താ മുസ്ലിം, നീ മുസ്ലിമാണോ എന്ന് കൈ ഇങ്ങനെ ഷേക്ക് ചെയ്തിട്ട് മുസ്ലിം മാത്രം മുസ്ലിം, ഞാൻ മുസ്ലിം അല്ല. പിന്നെ അവൻ എനിക്കെതിരാണ്, പിന്നെ ഞാനോട് സഹകരണമില്ല, ഒരു രീതിയിലുള്ള ഹെൽപ്പും ഇല്ല, ഒരു അന്യനെ പോലെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യും. അതുകൊണ്ട് അത് തീവ്രമായ മതം തലക്ക് പിടിച്ച ഓഫീസ് ചെന്നാലും അവരാദ്യം ചോദിക്കും എന്താ മുസ്ലിം എന്ന് ചോദിക്കും. ആദ്യം പേര് വിളിക്കും, പേര് വെച്ചിട്ട് അപ്പൊ അത് എല്ലായിടത്തും ഉണ്ട്, എല്ലാ ഭാഗങ്ങളിലും ഉണ്ട് തീവ്രത. അപ്പൊ അത് എഗ്രിയബിൾനെസ് എന്ന് പറയുന്ന പേഴ്സണാലിറ്റിയിലാണ് ഇത് കാണുന്നത്. അപ്പൊ നമ്മുടെ ഈ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്ന് പറയുന്നതിനെ കുറിച്ച് പഠനം നടത്തിയപ്പോൾ അവർ എല്ലാ കൾച്ചറുകളിലും ഇത് പോയി പഠനം നടത്തി. എന്തിനാ? ആധ്യാത്മികമായി ജീവിക്കുന്നവരിൽ വരെ അവർ പഠനം നടത്തി. അപ്പോൾ അവിടെ പോലും പഠനം നടത്തി പറയുന്ന എന്താണ്, ഈ ഓപ്പൺനെസ് ഉള്ള ആൾക്കാർ എന്ത് ചെയ്യും? അവരെ മതം മാത്രമല്ല മറ്റു മതങ്ങളുടെ ആശയങ്ങളും പഠിക്കാൻ ശ്രമിക്കും. അതിനോട് വെറുപ്പ് പുലർത്തത്തില്ല, അതും അവർ മനസ്സിലാക്കാൻ ശ്രമിക്കും. ഓപ്പൺനെസ് ഉള്ളവരാണ്, ഈ കോൺഷ്യസ്നെസ് ഉള്ളവരാണെങ്കിൽ മതപരമായി ജീവിക്കുന്നവര് അവരുടെ ജീവിതം നല്ല ഡിസിപ്ലിൻഡായിരിക്കും, അച്ചടക്കം ഉണ്ടായിരിക്കും, ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ അവർ പാലിക്കും. അത് ഒറ്റയ്ക്ക് ജീവിക്കുന്നവരായാലും ശരി, സമൂഹമായി ജീവിക്കുന്നവരായാലും ശരി, ആ ഗ്രൂപ്പ് എല്ലാവരും പൊതു പെരുമാറ്റച്ചട്ടങ്ങൾക്കനുസരിച്ച് പോകത്തില്ല. ഓരോരുത്തരും അവനവന് ഇഷ്ടമുള്ള രീതിയിൽ പോകത്തില്ല. എല്ലാവരും ഒരു പൊതു ചട്ടത്തിനുള്ള നിന്നുണ്ട്. എന്ന് വെച്ചാൽ ഡിസിപ്ലിൻ്റെ കാര്യമാണ് പറയുന്നത്. ചട്ടം ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവർ ജീവിക്കും, മറ്റും അവൻ്റെ ഇഷ്ടമുള്ളവർ ജീവിക്കും, അങ്ങനെ ജീവിക്കത്തില്ല. അത് ആ വ്യക്തിത്വത്തിന്റെ സവിശേഷതയായി കാണുക. ഇപ്പോ പൊതു ചട്ടങ്ങൾക്കുള്ളിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവര് തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഒരുപാട് കുറയും. എല്ലാവരും ഒരു നിയമത്തെ അംഗീകരിച്ചു പോകും. റോഡിൽ ഇറങ്ങുമ്പോൾ എല്ലാവരും ഇടത് സൈഡിൽ കൂടെ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഇടി നടക്കത്തില്ലല്ലോ. എല്ലാവരും ഇടത് സൈഡിൽ കൂടെ പോകുന്നപ്പം ഇടിക്കുന്നില്ല. അപ്പോൾ അതുപോലെ എല്ലാവരും ഒരു ചട്ടത്തെ പാലിച്ചു പോകുമ്പോൾ അവിടെ സംഘർഷം കുറയും. നമ്മൾ എല്ലാവരും ചട്ടം പാലിക്കാത്തതുകൊണ്ടാണ്, പൊതു ഡിസിപ്ലിൻ പാലിക്കാത്തതുകൊണ്ടാണ് സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ കോൺഷ്യൻഷ്യസ്നെസ് ഉള്ള ഈ ഗ്രൂപ്പുകൾ അവർ പഠനം നടത്തിയപ്പോൾ കണ്ടതാണ്, അവർ പൊതു പെരുമാറ്റച്ചട്ടത്തിൽ വിധേയമായി ജീവിക്കുന്നു. അപ്പോൾ സംഘർഷം കുറഞ്ഞു. അല്ല, ഓരോരുത്തരും അവനവന്റെ ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ നീ ആരടാ, ഞാൻ ഇന്നാരാളുണ്ട, എന്നോട് ചോദിക്കാൻ നീ ആരാളുണ്ട, ഈ ഭാവത്തിലായിരിക്കും. ഒരുത്തന ഒരിക്കലും മറ്റൊരുത്തന അംഗീകരിക്കും. ഒരാൾ വേറൊരാളെ ബഹുമാനിക്കണ്ട, ബഹുമാനമൊന്നും വേണ്ട, പരസ്പരം അംഗീകരിച്ചാൽ മതി. മനസ്സിലായി? അപ്പൊ ആ അതാണ് ഈ ഗുരുവിന്റെ ആത്മീയത എന്ന് പറയുന്നത്. ഗുരു പറഞ്ഞുകൊടുത്ത ഗുരുവിന്റെ ആത്മീയതയിലെ ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത് അടുത്തു വരുന്ന എഗ്രീബിൾനെസ് ആണ്. ആ എഗ്രീബിൾനെസ്സിനാണ് ഗുരു പറയുന്നത് എന്താണ്, എല്ലാവരും ആത്മസഹോദരൻ. തുടക്കത്തിൽ പറഞ്ഞാണ്, ഇവിടെ പിന്നീട് പറഞ്ഞല്ല. രൂപ്പുറത്ത് തന്നെ പറഞ്ഞാണ് എല്ലാവരും ആത്മസഹോദരൻ. പക്ഷെ അനീഷിനെ ഞാൻ എന്റെ ആത്മസഹോദരനാണെന്ന് കാണുകയാണെങ്കിൽ അനീഷിന്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കാൻ എനിക്ക് തോന്നും. അനീഷ് എന്റെ കഴുത്തിൽ കുത്തിപ്പിടിക്കും. ഇതാണ് അതിന്റെ വ്യത്യാസം. എന്ന് ചോദിക്കും. ഇതാണ് ഇതാണ് ഇവിടെ കുഴപ്പം. ഈ ഇതാണ് ഇത് ഇത് ഏജന്റായി ഇത് ഇത് പറഞ്ഞത്. ഞാൻ ഇങ്ങനെ ചിന്തിക്കും, പിന്നെ സഹോദരനായെങ്കിൽ ചോദിക്കും കഴുത്തിന് കുത്തിപ്പിടിച്ചാൽ എന്താ കുഴപ്പം, തള്ളയാണ് രണ്ട് ചവിട്ട് കൊടുത്താൽ എന്താ കുഴപ്പം, തന്തയാണ് കരണക്കുറ്റിക്ക് രണ്ട് കൊടുത്താൽ എന്താ കുഴപ്പം, ഇങ്ങനെ ചിന്തിക്കും. ഇതും പേഴ്സണാലിറ്റി ടെസ്റ്റിൽ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. അത് പറയുന്നത് എന്താണ്, ടു ഹൈ ന്യൂറോട്ടിസമാണ്. എങ്ങനെയാണോ നമ്മൾ ഡിസിപ്ലിൻഡായിട്ട് ചിന്തിക്കേണ്ടത്, ശരി അമ്മയാണ് ഒരു തെറ്റ് ചെയ്ത് എന്താണ് അടിവയറ്റ് നമ്മൾ ചവിട്ടും. വേണമെങ്കിൽ ഒരു വ്യക്തി പറയാം, ആ വയറ്റിന്റെ അകത്താണ് ഞാൻ കിടന്നത്, അപ്പൊ അതിന്റെ അകത്ത് കിടന്നുകൊണ്ട് ഞാൻ ചവിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ആ ചുവരിലൊക്കെ. അല്ലേ, യുക്തി പറയാമല്ലോ, പറയുന്നതിന്റെ ഒരു യുക്തി. അകത്ത് കിടന്നുകൊണ്ട് രണ്ട് കാലം കൊടുത്ത് ചവിട്ടിയവരാണ്, അതുകൊണ്ട് ഇപ്പൊ പുറത്ത് നിന്നുകൊണ്ട് അങ്ങോട്ട് ഒന്ന് കൊടുക്കാം എന്ന് ചിന്തിച്ചാ യുക്തി പറഞ്ഞാൽ ഒരു യുക്തി ഉണ്ടോ ഇല്ലേ? ഉണ്ടോ? ഇതാണ്, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ചിന്ത അടിസ്ഥാനപരമായി തെറ്റാണ്. എഗ്രീബിൾനെസ് എന്ന് പറയുന്ന അതല്ല. അവിടെ ഗുരു പറഞ്ഞ സാഹോദര്യം തന്നെയാണ്. അപ്പൊ സാഹോദര്യം വരുന്നിടത്ത് മറ്റതിനവിടെ സ്ഥാനമില്ല എന്ന് വിചാരിച്ച അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതല്ല. ഓരോ ഇത് ഓരോ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഒരു വിഷയത്തെ സംബന്ധിച്ച് പലർക്കും പല അഭിപ്രായങ്ങൾ വരും. അങ്ങനെ വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പരം സംസാരിക്കാം. പക്ഷെ അവിടെ എന്താ വരുന്നത്, പരസ്പരം സംസാരിച്ചാൽ അതിനൊരു ലിമിറ്റ് അത് വേണം. അതിനാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. നമ്മൾ സംസാരിച്ചിട്ട് എവിടെ, അതിനൊരു അവസാനം വേണ്ടേ? നമ്മൾ സംസാരിച്ചിട്ട് നമ്മൾ പിരിഞ്ഞു പോകണം, അല്ലാതെ എന്താണ് കഴുത്തിൽ കൊത്തിപ്പിടിച്ചിട്ട് ആലിംഗനം ചെയ്യല്ല വേണ്ടത്. മറിച്ച് നമ്മൾ പിരിയണം, ശരി ഇവിടെ നമുക്ക് നിർത്താം. എഗ്രിമെന്റ്സിന്റെ ഇതാണ്, ഞാനും നീയും കൂടെ സംസാരിക്കുന്നു, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഹീറ്റഡ് ആർഗ്യുമെന്റാണ്, വളരെ രൂക്ഷമായി നമ്മൾ സംസാരിക്കണം. പക്ഷേ ഇന്ന് സംസാരിച്ചാൽ എന്ത് ചെയ്യും, അത് നമ്മുടെ സാഹോദര്യത്തെ ബാധിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പിരിയാം, ഇനി അങ്ങോട്ട് സംസാരിക്കില്ല എന്ന് പറയുന്നിടത്താണ് ഗുരു പറയുന്ന സാഹോദര്യം നിലനിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. തന്റെ പ്രിയവും അവരുടെ പ്രിയവും ഒരു പ്രിയമല്ലേ എന്ന് കണ്ടാൽ ശരിയല്ലേ? എന്ന് വെച്ചാ അതായത് അടിമത്തം വേറെ ആരെങ്കിലും അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവരും സ്വതന്ത്രരായല്ലേ, അല്ലെ? അറിയില്ലായ്മ ഇല്ല, അതൊക്കെ ശരിയാണോ? നീ പറയുന്നൊക്കെ നല്ല കാര്യമാണ്, പക്ഷെ അത് ഈ കഴുത്തി കുത്തി പിടിക്കുന്നതായിട്ട് യോജിക്കുന്നില്ലെന്ന് ഞാൻ പറയുന്നുള്ളു. പറയുന്ന ആശയം നല്ലത്. നമ്മളീ എന്താണ്, ആ നമ്മള് ഈ എന്താണ് റോഡ് റോഡ് സൈഡ് മാത്രം ആദരവ് സ്വീകരിക്കുകയും മറ്റുള്ളവരെ അവഗണിക്കുകയും ചെയ്തു. ഗുരു എല്ലാവരെയും പരിഗണിച്ചു, ആരെയും അവഗണിച്ചില്ല. അത് അത് വേണം. ഈ പറയുന്നത് അത് തന്നെ, ഗുരു ആരുടെയും കഴുത്തിന് കുത്തിപ്പിടിച്ചില്ല, ഗുരുവിന്റെ കഴുത്തിനും ആരും കുത്തിപ്പിടിച്ചില്ല, ആരും പിടിച്ചില്ല. ഗുരു ആരുടെയും കഴുത്തിന് പിടിച്ചില്ല, ഗുരുവിനെ ആരും പിടിച്ചില്ല. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത് സാഹോദര്യം എന്ന് പറയുന്നത്. അതാണ് സഹോദരി. നമ്മള് എന്ത് ചെയ്യുന്നു, നമ്മള് വേണ്ടാധീനങ്ങൾ പ്രവർത്തിച്ചിട്ട് അതിനെ ന്യായീകരിക്കാൻ വ്യക്തികൾ ആലോചിക്കുകയാണ്, എങ്ങനെ അതിനെ പറഞ്ഞ് ശരിയാക്കാം. ആരും അംഗീകരിക്കില്ല അത്, മനസ്സിലായി? നമ്മളിനി എത്രയൊക്കെ വാദമുഖങ്ങൾ കൊണ്ടുവന്നാലും നമ്മുടെ പ്രവൃത്തി ആരും അംഗീകരിക്കില്ല, ഒരു മനുഷ്യരും അംഗീകരിക്കില്ല, 100% പേരും നമ്മളെ പുറന്തള്ളേയുള്ളൂ. അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. 100% പേരുടെ മുമ്പിൽ നമ്മൾ വെറുക്കപ്പെട്ടവനായിരിക്കുകയുള്ളൂ, കാരണം എല്ലാവർക്കും ഇത് മനസ്സിലാവും, ചെയ്യുന്ന പ്രവൃത്തി ശരിയല്ല. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും അംഗീകരിക്കും, പുറത്തിറങ്ങി ചോദിക്കണ്ട, ഒരു മനുഷ്യരും അംഗീകരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു മനുഷ്യരും അംഗീകരിക്കും. ഒരു സമൂഹത്തിൽ നമ്മൾ എന്താണ് പുറന്തള്ളപ്പെട്ടവനായി തീരുക, വെറുക്കപ്പെട്ടവനായി തീരുക, നമ്മുടെ പ്രവൃത്തിയുണ്ട്. അപ്പൊ അവ പറയണത് അങ്ങനെയല്ല, പണ്ട് ക്രിസ്തുവിനെ കുറിച്ച് പിടിച്ച് പ്രവേശിച്ചില്ല, അതുകൊണ്ട് ഞാനും ക്രിസ്തുവാണെന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നം തീരത്തില്ല. ക്രിസ്തുവിനെ പ്രവേശിച്ച് ശരിയാണ്, പക്ഷെ ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന് ആരായി, അവിടെ നമ്മൾ ആലോചിക്കണം. എന്തായാലും പാഞ്ചാലിയെ വലിച്ചെടിക്കുമ്പോൾ ഉത്തമന്മാരായ ഭർത്താക്കന്മാർ കുഞ്ഞിരുന്നു കൂടെ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ പറ ഈ ചെയ്തതിന് ന്യായീകരണമാണോ? പിന്നെ ഗുരു വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങളെ അവലോകനം ചെയ്ത് നടപ്പിലാക്കിയത്. അതുപോലെ നടപ്പിലാക്കാനുള്ള വ്യക്തിത്വം എല്ലാവർക്കും വേണം. ആ നടപ്പിലാക്കുന്നതാണ് ഈ രീതി ആൾക്കാരുടെ കഴുത്തിൽ സാധ്യതയാണ് കാണുന്നത്. അല്ലാതെ ഗുരു ആൾക്കാർക്ക് അടിച്ചേൽപ്പിക്കുന്നല്ലോ, ആൾക്കാരുടെ കഴുത്തിൽ കുത്തിപ്പിടിക്കുന്ന പ്രക്ഷോഭം അല്ലേ? ഓ അത് ശരി. വേണ്ട, ഇത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലേ ഇവിടെ പടി കിടക്കും, മനസ്സിലായ? ഇത് മനസ്സിലാക്കുന്നതിനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ പറഞ്ഞത് തന്നെ വളരെ കൂടുതലാണ്. ഇനിയും മനസ്സിലായില്ലെങ്കിൽ പറയുന്ന പോലെ സാഹോദര്യം തകരും, മനസ്സിലായ? ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹോദര്യം തന്നെ നഷ്ടപ്പെടുന്നു. അത് തന്നെ, ഇത്രയും പറയുന്നതിന് വ്യക്തത വരുന്നില്ലെങ്കിൽ പിന്നെ പറഞ്ഞ് നമ്മുടെ സാഹോദര്യങ്ങൾ കളയേണ്ട കാര്യമില്ല. അത് അങ്ങ് നിർത്തുന്നതല്ല ആ വിഷയം, നമ്മൾ ചർച്ച ചെയ്യാതിരിക്കുന്നതല്ല. പിന്നെ അതിന്റെ പേരിൽ എന്ത് വരും, പ്രശ്നം ഉണ്ടാവും, അതിന്റെ പേരിൽ വിദ്വേഷം ഉണ്ടാവും. അപ്പോ ഗുരുവിന്റെ അതെ ഇല്ല സമ്മതിച്ചു, അതല്ലേ പറഞ്ഞത്, വരാതിരിക്കാനാണ് നിർത്താവെന്ന് പറഞ്ഞത്. അപ്പൊ ഗുരു പറയുന്ന നല്ലതും നല്ലതും ചേർക്ക് ഒരു തൊഴിൽ ആത്മവിരോധി, ഇതല്ലേ പ്രമാണം? അവർക്ക് നേരെ തിരിച്ചാണ്, ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത് ആത്മവിരോധിയല്ല, ആത്മ പിന്നെ കിട്ടുന്ന സ്വർഗരാജ്യം കിട്ടുന്നതാണ്. ഇത് ഒരാളിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുമ്പോഴാണ് സ്വർഗത്തിൽ കഴുത്തിന് പിടിക്കുന്ന ആരോഗ്യം പറഞ്ഞാൽ ഷാജിക്ക് അതൊന്നും മനസ്സിലാവത്തില്ല. ഇത് വേറെ ഒരു വിഷയം വെച്ചാ സംസാരിക്കും. മറ്റത് മാത്രമല്ല, മറ്റത് പൊതുവായി പറയുന്നത്. അപ്പൊ അപ്പോ ഗുരു പറഞ്ഞ സാഹോദര്യം എന്ന് പറയുന്നതാണ് എഗ്രിബിൾനെസ്. പക്ഷെ അതൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടല്ലോ സ്വാമി, എല്ലാ മതങ്ങളിലെ ആധാർമികമായിട്ടുള്ള എലിമെന്റ്സ് എല്ലാ മതപുരോഹിതന്മാരും അതിനെ അതിൽ നിന്ന് മാറ്റിയിട്ട് ഉള്ള ഒരു മതം വരും, അത് ഏകമതം, അതാണ് നാം ഉദ്ദേശിക്കുന്ന ഏകമതം എന്നൊരു ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ഗുരു ഇവരെ ആരും മാറ്റില്ല, ആ ഒരു അധാർമികമായ കണ്ടന്റിനെ ഈ മതങ്ങളിൽ നിന്നും മത നേതാക്കന്മാര് അത് മാറ്റാൻ തയ്യാറല്ല, ഒരിക്കലും മാറത്തില്ല എന്നാണ് ഇന്ത്യയിലെ ഗുരുവിന്റെ ഏകമതത്തിനെ. ഗുരുവിന്റെ ഏകമതം എന്ന് പറയുന്നത് ഗുരു പറഞ്ഞിരിക്കുന്നു. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താണോ, എന്താണ് പറഞ്ഞു ഗുരു, ഗുരുവിന്റെ ഏകമതത്തെ ഗുരു വിശദീകരിച്ച് അഖിലരും ആത്മസുഖത്തിനായ പ്രയത്നം സകലവുമെങ്കിൽ സദാ വിജയിച്ചിരുന്നു ജഗതി നിമ്മതമേകം. ഇതാണ് ഗുരുവിന്റെ വിശദീകരണം. ബാക്കിയുള്ളതൊക്കെ ഗുരു പറഞ്ഞെന്ന് പറഞ്ഞ ആൾക്കാർ പ്രചരിപ്പിക്കുന്നതാണ്. ഈ ഒരു കാര്യമല്ലാതെ ഏകമതത്തിന് വേറെ വിശദീകരണമില്ല, കാരണം വേറെ ഒരു തരത്തിലും ഈ മതങ്ങൾ ഒന്നാകത്തില്ല. കാരണം മതം എന്ന് പറയുമ്പം അതിന്റെ ഫിലോസഫിയുണ്ട്, അതിന്റെ ആചാരങ്ങളുണ്ട്. ഇതെല്ലാ മതങ്ങളുടെയും ഫിലോസഫി വേറെ വേറെയാണ്, അതിന്റെ ആചാരങ്ങൾ വേറെയാണ്, എല്ലാം വേറെ വേറെയാണ്. അത് ഒരിക്കലും ഒന്നാകത്തില്ല. പിന്നെ ക്രിസ്തു ശരീരമാവണമെന്ന് പറയുന്നതും പിന്നെ ഉമ്മത്ത് വരണമെന്ന് പറയുന്നതും ആർഷ സംസ്കാരം വരണമെന്ന് പറയുന്നതും ഒരിക്കലും ഒന്നാകത്തില്ല. അതുകൊണ്ട് ഗുരു സ്വയം തന്നെ അത് വിശദീകരിച്ചു, ഇതാണ് ഏകമതം, വേറെ ഒന്നും ഏകമതമാകത്തില്ല. പിന്നെ ഗുരു പറഞ്ഞു എന്ന് പറഞ്ഞ് പലരും പലതും എഴുതി വെച്ചിട്ടുണ്ട്, അത് ഗുരു പറഞ്ഞല്ല. ഗുരു പറഞ്ഞത് കറക്റ്റാണ്. അകലൊരു ആത്മസുഖത്തിനായ പ്രയത്നം സകലമെങ്കിൽ ഈ പറയുന്ന ഈ ഡയലോഗ് എന്ന് പറയുന്നത് അത് ഈ കോൺഷ്യസ്നെസ്സിന്റെ വ്യക്തിയുടെ അത് ഹൈ ആയിരിക്കുമ്പോഴാണ്. ഏറ്റവും ഹൈ ആയി കഴിഞ്ഞാൽ അപ്രായോഗികമായിപ്പോ. അപ്പൊ ഗുരു ഏകമതം എന്ന് പറയുന്നിടത്ത് അത് പ്രായോഗികമാണ്, ഗുരു പറഞ്ഞ രീതിയിൽ. ഇന്ന് ആൾക്കാർ പറയുന്ന രീതിയിൽ പ്രായോഗികമാണ്. പിന്നെ സർവ്വമത സമ്മേളനത്തില് അവിടെ പ്രത്യേകം പറഞ്ഞ് രാമന് രാമന്റെ മതം, കൃഷ്ണനും കൃഷ്ണന്റെ മതം തമ്മിൽ ഇതിന്റെ പേരിൽ അടികൂടുന്നത്. ഇതാണ് സർവ്വമത സമ്മേളനത്തിന്റെ ചുരുക്കം. അപ്പോ എല്ലാവരും അവരോരോ പരസ്പരം ആശയങ്ങൾ കൈമാറുക, പരസ്പരം മതത്തിന്റെ പേരിൽ തല്ലുകൂടാതിരിക്കുക, അതിനെന്ത് വഴിയെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഗുരു അതിന്റെ പ്രായോഗികമായ ഒരു നിർദ്ദേശം വെച്ചത്. മറ്റൊരു ആശയമാണ് ഒരു മതം എന്ന് പറയുന്നത്. പ്രായോഗികമായി എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതത്തിന്റെ എല്ലാ മത നേതാക്കന്മാരും ആശയങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുകയും അനുയായികളെ കലഹത്തിന് പ്രേരിപ്പിക്കാതിരിക്കുകയും ചെയ്യുക. അതിനാണ് നേതാക്കന്മാരെയൊക്കെ വിളിച്ചു കൂട്ടി സമ്മേളനം നടത്തിയത്. ഇപ്പോൾ നേതാക്കന്മാര് അനുയായികളെ പ്രേരിപ്പിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ആ സർവമത പാഠശാല എന്ന് പറയുന്നതും അതൊക്കെ തന്നെയാണ്. എല്ലാവരും കാര്യങ്ങൾ പഠിക്കുക, പിന്നെ മത കലഹം ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെയാണോ അതൊക്കെ സ്വീകരിക്കുക. മതങ്ങൾ തമ്മിൽ ഒരു മതകലഹം കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഗുരുവിന് അങ്ങനെ ഒരു ഐഡിയ വന്നത്. മതം ഒന്നെന്നുള്ള ആശയം ഗുരു നേരത്തെ പറഞ്ഞാണ്. പക്ഷെ മതകലഹം കണ്ടപ്പോ ആ കലഹം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മത നേതാക്കന്മാര് പരസ്പരം ആശയവിനിമയം നടത്തുക, അതിനാണ് ദുൽഖാർത്തി ഇന്റർ ഫെയ്ത്ത് ഡയലോഗ് എന്ന് പറഞ്ഞ് ഇന്ന് വിദേശത്തൊക്കെ ഒരുപാട് പേർ നടക്കുന്നുണ്ട്. ഇവിടെ സർവമത സമ്മേളനം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. ഓക്കെ, എത്രമാത്രം പ്രായോഗികമെന്ന് അറിയത്തില്ല. ഞാനത് നോക്കി കാണുന്ന ആളല്ലേ, എന്ത് സന്ദേശമാണ് പ്രദേശത്ത് ജയിക്കാൻ കഴിയുന്നു കഴിഞ്ഞാലും പ്രശ്നം സെറ്റ് കൂടായി സെറ്റായില്ലേ. ഞാൻ പോയി പിന്നെ തമ്മില് ഇത് സൗഹൃദം ഉണ്ടാകുക എന്ന് പറയുമ്പം രഹസ്യമായി അനുയായികളെ സംഘർഷത്തിന് പ്രേരിപ്പിക്കാനും പാടില്ല. പരസ്യമായ ഒന്ന് രഹസ്യമായി മറ്റൊന്ന് അങ്ങനെ നിലപാടുകൾ എടുക്കാൻ പാടില്ല. തീവ്രവാദത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. പരസ്യമായി സമന്വയം പറയുകയും രഹസ്യമായി തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ഇങ്ങനെയുള്ള നിലപാടുകളൊക്കെയാണ് ഇന്ന് എടുക്കുന്നത്. സ്റ്റേജിൽ വരുമ്പോഴത്തേക്ക് എല്ലാവരും ഒരുമിച്ച് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ആകുമ്പോഴത്തേക്ക് അവര് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കും. മറ്റോ പൊതുവേദിയിലല്ലേ, നമ്മളിങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞ് അവരുടെ മതത്തിന്റെ ശക്തി കൂട്ടാനും ആളെ കൂട്ടാനും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടക്കും. അതാണ് തീവ്രവാദം. അപ്പോൾ അതിനെതിരായിട്ടാണ് ഗുരു ഒരു മതം പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു വന്ന ഇതാണ് ഈ ഒരു ലോകം എന്ന് പറയുന്നത്. ഗുരു പറഞ്ഞിട്ടുള്ള കാര്യമല്ല, രാജഗുരു പറഞ്ഞതാണ്. അത് ഈ പറയുന്ന പോലെ ഒരു ടു ഹൈ കോൺഷ്യസ്നെസ് എന്റെ ഒരു ഇതാണെന്നേ ഉള്ളൂ. അത് പ്രായോഗികമായ ഒരു കാര്യമല്ല. കഴിഞ്ഞ ക്രിസ്മസിന് സമ്മേളനത്തില് ഗുരുകുലത്തില് ഗുരുനാരായണ പ്രസാദ് ചെറിയൊരു സ്പീച്ച് ഇതിനെ പറ്റി ഏകലോക സങ്കല്പത്തെ കുറിച്ച് പറഞ്ഞായിരുന്നു. അതിനകത്ത് അത് ഗുരുവിന്റെ ഒരു ഐഡിയ ആയിട്ടാണ് പ്രസന്റ് ചെയ്തത്. നടരാജഗുരു അതിന് അതിന് ഒരു ഭയങ്കര ഒരു ഒരു മീമാംസ എഴുതിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഗുരുവിന്റെ ഐഡിയ ആയിട്ടാണ് ഇതിനെ പ്രസന്റ് ഗുരുവിനോട് പറഞ്ഞിരിക്കുന്നു. അത് ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ ഒരു സന്ദേശം കൊടുത്തിട്ടുണ്ട്. മതം ഏതായാലും മനുഷ്യൻ നന്നായ മതി, മനുഷ്യർക്കല്ല ഒരു ജാതി. ഇങ്ങനെയുള്ള ആശയങ്ങൾ ഗുരു പറഞ്ഞിട്ടുണ്ട്, അതിന് പ്രായോഗികതയുണ്ട്. പക്ഷെ ഏകലോകമെന്ന് ഗുരു അവിടെ പറഞ്ഞു. ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഒരു ലോകമെന്ന് പറഞ്ഞു. ഗുരു പറഞ്ഞിട്ടില്ല. പക്ഷെ ഗുരുവിന് മുമ്പേ ആൾക്കാർ ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന് ശരിയാണ്. ഗുരു പറയാത്ത കാര്യം ഗുരുവിന്റെ പേരിൽ പറയുന്നില്ല. അത് പറയാം, നടാജ ഗുരുവിന്റെ ആശയമാണെന്ന് പറഞ്ഞാൽ ശരിയാണ്. അതോടെ നിർത്തത്. ഇവിടെ തന്നെ ഞാൻ പറഞ്ഞതാണ് ഇതിന്റെ പ്രശ്നം. ഇന്ത്യയുടെ പ്രശ്നമുണ്ട്. കാരണം ഇന്നിപ്പോ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളും ആവശ്യപ്പെടുന്നത് ഫെഡറലിസം വേണമെന്നാണ്. അതായത് ഈ ഈ ദേശീയത എന്ന് പറയുന്നതിന്റെ അപകടം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡൽഹി ഭരിക്കുന്നവര് എന്ത് ചെയ്യുന്നു, അവരെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റേറ്റുകളുടെ അധികാരത്തിൽ. ഇതാണ് ഏകലോകത്തിന്റെ കുഴപ്പം. സ്റ്റേറ്റിന്റെ അധികാരത്തിൽ അവരെന്ത് ചെയ്യുന്നു, കൈകടത്തുന്നു. ഇപ്പൊ സ്റ്റേറ്റ് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ചെറിയ സ്വാധീനമുള്ള ഗവർണറാണ്. ജനങ്ങള് തെരഞ്ഞെടുത്ത അസംബ്ലിയിൽ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഗവർണർ ഉപയോഗിച്ച് എന്ത് ചെയ്യും, അതിനെ തകടം മറിക്കും. എവിടെ തകടം മറിക്കും, അവർക്കെതിരായിട്ടുള്ള സ്റ്റേറ്റുകൾ. അവരെ അനുകൂലിക്കുന്ന സ്റ്റേറ്റുകളാണെങ്കിലോ അവിടെ ഗവർണർ സ്വസ്ഥമായിട്ടിരിക്കും. ഇവിടെ ഗവർണറായിരുന്ന ആള് ബീഹാറിൽ പോയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നു, അവിടെ എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ട്. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട് അയാൾ നിരന്തരം ഇടങ്കോരിട്ടുകൊണ്ടേയിരുന്നു. അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഈ ദേശീയത, ഒരു ദേശീയത കൊണ്ടുവരുമ്പോൾ വരുന്ന ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ആ ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത് ഈ പ്രാദേശികമായ ദേശീയതകൾക്ക് മേളിൽ അധികാരം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും. ഇതാണ് ഏകലോക സിദ്ധാന്തത്തിന് വരുന്ന ഒരു വളർച്ച. ഈ ലോകങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരു ഭരണാധികാരി വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇന്ത്യക്കാരന് നനയൽപ്പില്ല. എന്തുകൊണ്ട്? അവൻ ഏകാധിപതിയായിട്ട് അവൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതുകൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കും. അപ്പോ അത് ഇതിന്റെ ദോഷമായിട്ടാണ് പറയുന്നത്. ആ ദോഷം ഇത് ഈ പറയുന്ന രാഷ്ട്രീയ ബോധം ഇല്ലാത്തതുകൊണ്ടാണ്. മനസ്സിലായോ? ഈ പറയുന്നത് രാഷ്ട്രീയ ബോധം ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം ഇന്നിപ്പോ ഇന്ത്യയിൽ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫെഡറലിസം എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ സ്റ്റേറ്റിനും അതിന്റേതായ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. അത് ഇത്രയേ ഉള്ളൂ അവര് ഉദ്ദേശിക്കുന്നത്. ഇത് പല രാജ്യങ്ങളായി പിരിഞ്ഞു പോകരുത് എന്നുള്ളതാണ്. അതാണ് അന്ന് ഭരണഘടന ഉണ്ടാക്കിയപ്പോ അവര് വിഭാവനം ചെയ്ത അതാണ്. പക്ഷേ എന്താണ് അത് പറഞ്ഞത്? യൂണിയൻ എന്നാ പറഞ്ഞത്. ഭരണഘടന എഴുതിയിരിക്കുന്നത് യൂണിയൻ എന്നാണ്. വെച്ചാൽ പല പല ഒരു സ്വതന്ത്രമായി നിന്നുകൊണ്ട് ഒത്തൊരുമയോടെ പ്രവർത്തിക്കുക ഒരു രാജ്യം എന്നുള്ള അല്ലെങ്കിൽ ഒരു ഭരണഘടനയ്ക്ക് കീഴ് വരിക. പക്ഷെ ഒരു ഭരണഘടനയ്ക്ക് കീഴ് വന്നാലും ഓരോ സ്റ്റേറ്റിനും സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ അസംബ്ലിയിൽ ഒരു നിയമം പാസാക്കി, ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രതിനിധികളാണ് നിയമം പാസാക്കുന്നത്. അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റ് കേന്ദ്രത്തിന് ഇഷ്ടമില്ലെങ്കിൽ ഗവർണർ ഉപയോഗിച്ച് എന്ത് ചെയ്യും? അതിനായെടുത്ത് മറിക്കും. അപ്പൊ ഇതാണ് ഏകാധിപത്യം എന്ന് പറയുന്നത്. ഇതാണ് ഈ പറയുന്ന ദേശീയതയിൽ വരുന്ന കുഴപ്പം, അതിന് വരുന്ന ഒരു കുഴപ്പം. അപ്പോ ഇതിന്റെ ദോഷമായിട്ടാണ്. അപ്പോ അങ്ങനെ ഒരു രാജ്യമായി വന്നുകൊണ്ട് ഗുണമില്ലെന്നല്ല പറയുന്നത്. അല്ല, ഇനി അങ്ങോട്ട് പറയുന്നത് രാജ്യമല്ല, ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ദേശീയതയാണ് ഇന്ത്യ യൂണിയൻ എന്ന് പറയുന്നത്. അതുപോലെ അല്ല, അത് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. പക്ഷെ ഗുരു പറയുന്ന ദേശീയത യഥാർത്ഥത്തിൽ ഉള്ളതാണ്. നമ്മൾ അംഗീകരിച്ചാൽ മതി എല്ലാവരും ആത്മസഹോദരാണെന്നുള്ളത്. എല്ലാവരും ആത്മസഹോദരാണെന്ന് പറയുന്നത് ശരിയാണ്. എല്ലാവരും ആത്മസഹോദരരാണെന്ന് പറയുന്നത് പിന്നെ ഗുരുവിന്റെ ആശയം ശരിയാണ്. പക്ഷെ ആ ആശയം ഈ ഗുരുവിന്റെ ശിഷ്യന്മാരായ മറ്റുള്ളവരുണ്ടല്ലോ, അവർക്കും നടരാജ ഗുരുവിനും പരസ്പരം പുലർത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് പിരിഞ്ഞുപോയി അവിടെ വേറെ ആശ്രമം ഉണ്ടാക്കിയത്. മനസ്സിലായോ? ഈ ആശയം നല്ലത് തന്നെയാണ്. എന്തുകൊണ്ട് ശിവരി നിന്ന് പിരിഞ്ഞുപോയി വേറെ ആശ്രമം ഉണ്ടാക്കി? ഈ ശരി, ഇവിടെ ഉള്ളവർക്ക് സാഹചര്യമില്ല, ഈ പറയുന്ന ആളിനുണ്ടല്ലോ. ഈ പറയുന്ന ആളിന് സാഹചര്യം ഉണ്ടല്ലോ. എന്തുകൊണ്ട് ഒന്നാവുന്നില്ല? എന്തുകൊണ്ട് ഒന്നാവുന്നില്ല? ആ, അപ്പൊ അവിടെ അത് സ്വയം നടരാജഗുരുവിൽ തന്നെ പരാജയപ്പെട്ട ഒരു കാര്യമാണ്. നടരാജഗുരുവും ധർമ്മതീർത്ഥരും കൂടെ വഴക്കുണ്ടായി. മനസ്സിലായോ? അപ്പോഴീ സാഹോദര്യം ഓർക്കണ്ടേ? രണ്ടുപേരും പിരിഞ്ഞുപോയി. ഉണ്ടായിരുന്നു. അപ്പോ ഇങ്ങനെ പരസ്പരം സാഹോദര്യം എന്ന് പറഞ്ഞിട്ട് അത് ഈ പറയുന്നത് പോലെയാണ്. സാഹോദര്യം എന്ന് പറഞ്ഞിട്ട് കാണുമ്പോൾ കഴുത്തി എന്നിട്ട് പറയും ഇതാണ് സാഹോദര്യം, ഇതാണ് ഗുരുവിന്റെ ദർശനം എന്ന് പറയുക. അത് സത്യസന്ധതയാണ്. അതൊരു സത്യസന്ധനാണ് ആ കാര്യത്തിൽ. അല്ല, അത് അത് നന്നായല്ലോ. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലോ. നടരാജഗുരു ജീനിയസ് ആണ്, സത്യസന്ധനാണ്, പിന്നെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഉട്ടോപ്പിയൻ ഐഡിയകൾ, ഒരിക്കലും പ്രായോഗികമല്ലാത്ത കാര്യങ്ങൾ തൽക്കാലത്തേക്കെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ പറയുന്നത് പറഞ്ഞു വരുന്നത് ഏകദേശം കാന്റ് പറഞ്ഞ ഫെഡറലിസം തന്നെ. എല്ലാവരും ഓരോ രാജ്യങ്ങളുണ്ടായിരിക്കും എന്ന എല്ലാത്തിനും കൂടെ ഒരു പൊതു ഗവൺമെന്റ്. അത് നടന്നു കഴിഞ്ഞാൽ ഇതേ പ്രശ്നം ഉണ്ടാവും. പക്ഷേ ഈയൊരു ആത്മസഹോദരനാണെന്നുള്ള ആ ഒരു ഇത് നമുക്ക് അംഗീകരിക്കൊണ്ട് നമുക്ക് എല്ലാവരും എഗ്രിമെന്റ് കൂട്ടാം. ആ ആത്മസഹോദര്യം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു വ്യക്തി എന്നുള്ളതാണെങ്കിൽ എനിക്ക് ആത്മസാഹോദര്യം എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ എനിക്ക് പ്രായോഗികമായി ചെയ്യാന്ന് പറയുന്നത് വേറൊരുത്തന്റെ കാര്യത്തിന് കുത്തിപ്പിടിക്കാതിരിക്കുക. പ്രായോഗികത അതാണ്. അല്ല, ഞാനൊരു ആത്മസാഹോദര്യമുള്ള ആളാണെന്ന് പറഞ്ഞ് എനിക്ക് അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വേറൊരുത്തന്റെ കാര്യത്തിന് കുത്തിപ്പിടിക്കാതിരുന്നാൽ ശരി, അതാണ് ആത്മസാഹോദര്യം എന്ന് പറയുന്നത്. അത്രയും നമുക്ക് ചെയ്യാൻ പറ്റും വ്യക്തികളെന്നാണ്. ആശയം വളരെ വലുതാണ്. ഗുരു ഉദ്ദേശിച്ചു അത് തന്നെ, എല്ലാരും യോജിച്ചു കഴിയണം എന്നുള്ള ഉദ്ദേശത്തിൽ ഗുരു പറഞ്ഞത്. ശരി, സമയം.